ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സാങ്കരഭാഷ്യാധ്യായം 3 പാർട്ട് 1 അധികം 2 സൂത്രം 4 അഗ്നിയാദി ഗതിശ്രുതിയിലിരിച്ച് ന ഭക്തത്വം. നിവ പ്രാണാദേഹാന്തര പ്രതിപത്തു സഹജീവേന ഗച്ഛന്തി അഗ്നിയാദി ഗതിശ്രുതേഹി തദാഹി ശ്രുതിർമരണകാലേ വാ ദേഹ പ്രാണ അഗ്നിയാദീൻ ദേവതാൻ ഗച്ഛന്തി ദർശയതി അത്ര അസ്യ പുരുഷ മനസ്സി അഗ്നി വക പേരി വാദം പ്രാണ ഇത്യാദി ഇതി ചേർന്ന ഭക്തത്വ. ഇവിടെ മരണശേഷമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യും. മരണശേഷം ജീവന് ഗതിയുണ്ട്, അതൊരു കാര്യം പ്രധാനമായി പറയുന്നു. പുണ്യപാപങ്ങൾക്കനുസരിച്ച് ജീവൻ മറ്റൊരു ശരീരത്തിന് വേണ്ടി സഞ്ചരിക്കുന്നു, അതാണ് ഗതി. അത് പ്രാണന്മാരോടൊപ്പം പോകുന്നു, പ്രാണന്മാർ ജീവനോടൊപ്പം പോകുന്നു. ഇത് സിദ്ധാന്തം. അപ്പോൾ അതിന് പൂർവശം പറയുന്നു പ്രാണന്മാർ, അതായത് ഇന്ദ്രിയങ്ങൾ പോകുന്നില്ല. ചർച്ചയെല്ലാം ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. ശ്രുതിയിൽ പറയുന്നതിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് ശ്രുതി എന്ത് പറയുന്നു. ഇപ്പൊ ശ്രുതി പറയുന്നു എത്ര പുരുഷസ്യ മൃതസ്യ അഗ്നി വാക പ്രീതി വാദം പ്രാണ. ഇപ്പം ജീവൻ മരണശേഷം ആ പുരുഷന്റെ എന്നുവെച്ചാൽ ജീവന്റെ വാഗീന്ദ്രിയം അഗ്നിദേവതയെ പ്രാപിക്കുന്നു. പ്രാണൻ വായുദേവതയെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടെ പോകുന്നില്ലല്ലോ. അതാ ദേവതകളെ ഇന്ദ്രിയങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുമെന്നാണ്. ഇത് പൂർവപക്ഷം അതിന് സിദ്ധാന്തം പറയുന്ന ഈ പറയുന്നത് ശരിയല്ല. ഭക്തത്വ ഭക്തം എന്ന് പറഞ്ഞാൽ ഗുണം ആണ് സൂത്രം. അഗ്നിയാദി ഗതിശ്രുതേഹേ പൂർവപക്ഷമാണ്. അഗ്നിയാദി ഗതിശ്രുതികൾ ഉള്ളതുകൊണ്ട് അഗ്നിയാദി ദേവതകളെ ഇന്ദ്രിയങ്ങൾ പ്രാപിക്കുന്നു എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്. ഗതിർണ എന്നാണ് ഇത് ചേർന്ന അതിനെ നിഷേധിക്കുന്ന സിദ്ധാന്തി ഭക്തത്വ. അത് സിദ്ധാന്തമാണ്. ഭക്തം എന്ന് വെച്ചാൽ ഗുണം. വാഗാധീനം അഗ്നിയാദി ഗതിശ്രുതി ഗൗണി ലോമസു കേശേഷിച്ച ദർശന. വാഗാദികൾ അഗ്നിയാദികളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മുഖ്യാർത്ഥത്തിലല്ല, അത് ഗുണശ്രുതിയാണ്, ഗുണമായി പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് ലോമസു കേശേഷിച്ച അദർശന തുടർന്ന് രോമങ്ങളെ കുറിച്ച് പറയുന്നു, കേശത്തെ കുറിച്ച് പറയുന്നു. അവിടെയൊന്നും ഈ ഇത് സംഭവിക്കുന്നില്ല, ഗതിശ്രുതിയില്ല. അതുകൊണ്ട് അതിന് മുമ്പ് ഭാഗത്ത് ഇതെല്ലാം ചാന്തോക്യത്തിലും ബൃഹദാരണ്യത്തിലും ചാന്തോക്യത്തിലും എല്ലാം പറയുന്ന കാര്യങ്ങളാണ്. അതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളും ഗൗണമായിട്ടെടുത്താൽ മതി. അങ്ങനെ വാഗാധീനം അഗ്നിയാദി ഗതിശ്രീ ഗുണി ലോമസു കേശേഷു ചാദർശന ഔഷധീഹി ലോമാനി വനസ്പതിയും കേശാഹ ഇതി തത്രാമനായ. സസ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഔഷധികളെല്ലാം രോമത്തെ പ്രാപിക്കുന്നു, വനസ്പതികളെല്ലാം കേശങ്ങളെ പ്രാപിക്കുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഔഷധികളെല്ലാം രോമങ്ങളെ പ്രാപിക്കുന്നു, വനസ്പതികളെല്ലാം കേശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. തത്രാമ്നായത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെ എന്താണ്, ശരീരത്തിലുള്ള രോമങ്ങളല്ല എന്താ ചാടി ഓഷധികളെ പ്രാപിക്കും. അത് കാണുന്നില്ലല്ലോ. തലമുടി എന്താ വനസ്പതികളെ പ്രാപിക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബാക്കി പറഞ്ഞിരിക്കുന്നത് ഗുണമായിട്ടെടുത്ത അത് മുഖ്യാർത്ഥത്തിൽ എടുക്കണ്ട എന്നാണ്. അന്നഹിലോമാന് കേശ ഉത്പ്ലുത്യ ഔഷധി വനസ്പതിയും ഗച്ഛന്തീരി. രോമവും കേശവുമൊന്നും ശരീരത്തിൽ നിന്ന് ചാടിപ്പോയി അത് ഓഷധികളെയോ വനസ്പതികളെയോ ഒന്നും പ്രാപിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളും ആദിത്യനെയും മറ്റും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പോയി പ്രാപിക്കുന്നു എന്ന് അർത്ഥം എടുക്കണ്ട എന്നാണ്. എന്നുവെച്ചാൽ ജീവസ്യ പ്രാണോപാധി പ്രത്യാഖ്യാനെ ഗമനം അവകൽപ്യത്തെ പറയുന്നു. ജീവന് ഇത്തരം ഉപാധികളെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് ഗമനമില്ല. അവിടെ ഇന്ദ്രിയങ്ങളില്ല, പ്രാണനില്ല, മനസ്സില്ല എന്നെല്ലാം പറഞ്ഞ് നിഷേധിച്ചാൽ ജീവനെന്ന് പറയുന്നത് ശുദ്ധചിത്താണ്, പിന്നെ എങ്ങനെ ഗമിക്കും? ജീവനിൽ ഈ ഗമനത്തെ കൽപ്പിക്കുന്നതിന് ഇത്തരം ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. അപ്പം മരണസമയത്ത് സർവോപാധി ശൂന്യനായാൽ പിന്നെ ജീവന് സംസാരമില്ല, ജീവൻ മുക്തനായി. ഈ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം വേറെയാണ്. അത് എല്ലാം ജീവനോടൊപ്പം ഉണ്ട്. മരണശേഷം മറ്റൊരു ശരീരത്തെ പ്രാപിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ടായിരിക്കും, ഭൂതങ്ങളുൾപ്പെടെ. അങ്ങനെ ജീവസ്യ പ്രാണോപാധി പ്രത്യാഖ്യാനെ, ജീവന്റെ ജീവനെ സംബന്ധിച്ച് ഈ പ്രാണോപാധികളെ നിഷേധിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാൽ മരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗമനം അവകൽപ്പതെ, പിന്നെ ഗമനം ജീവൻ പിന്നെ പോക്ക് വരവില്ല, വേറെ ശരീരത്തെ സ്വീകരിക്കുന്നില്ല. നാവി പ്രാണേർവിന ദേഹാന്തര ഉപഭോഗതി പറയുന്ന ഇന്ദ്രിയങ്ങളെ കൂടാതെ വേറൊരു ശരീരത്തിൽ പോയി ആ ശരീരത്തിലിരുന്നു കൊണ്ട് വീണ്ടും ഉപഭോഗം അത് സാധ്യമല്ലാതെ വരും. അതിന് ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ ഉണ്ടായാലേ മതിയാവും. പ്രാണേർവിന ഇന്ദ്രിയങ്ങളെ കൂടാതെ ദേഹാന്തരെ ഉപഭോഗ ഉപദ്ധ്യത്തെ, മറ്റൊരു ദേഹത്തിൽ ഉപഭോഗം സാധ്യമല്ല. വിസ്പഷ്ടം ച പ്രാണാനാം സഹ ജീവേന ഗമനം അന്യത്ര ശ്രാവിതം പറയുന്നു. മറ്റു സ്ഥലങ്ങളിലെല്ലാം വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറയുന്നുണ്ട്, മരണസമയത്ത് ഇന്ദ്രിയങ്ങൾ ജീവനോടൊപ്പം സഞ്ചരിക്കുന്നു. പല ഭാഗത്തും പറയുന്നുണ്ട്. വിസ്പഷ്ടം ച പ്രാണാനാം സഹജീവേന ഗമനം, ജീവനോടൊപ്പം പ്രാണന്മാരുടെ ഗമനം വിസ്പഷ്ടമാണ്. അന്യത്ര മറ്റ് ശ്രുതിയിൽ മറ്റു പല ഭാഗങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അതോ വാഗാദ്യ അധിഷ്ഠാതീനാം അഗ്നിയാദി ദേവതാനാം വകാദ്യ ഉപകാരിണീനാം മരണകാലെ ഉപകാര നിവൃത്തി മാത്രം അപേക്ഷിവാകാതെയോ അഗ്നിയാദീൻ ഗച്ഛന്തി ഇത്യുപചേത്യേ. പക്ഷെ വാഗാദികൾ അതാത് ദേവതകളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ എൻ്റെ താല്പര്യം? അതും വിശദീകരിക്കണമല്ലോ. ആ ദേവതകളെ പ്രാപിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പറയുന്നു. ഓരോ ദേവതകൾ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾക്ക് ഉപകാരകമായി ഇരിക്കുന്നു. ജീവൻ സശരീരനായിരിക്കുമ്പോൾ ബാഹ്യവിഷയങ്ങളെ ജീവൻ അനുഭവിക്കണമെങ്കിൽ, കണ്ണുകൊണ്ട് രൂപത്തെ കാണണമെങ്കിൽ ദേവതാനുഗ്രഹം വേണം. ആ അനുഗ്രഹ നിവൃത്തി അതാണ് ഇവിടെ പറയുന്നത്. ആ ഇന്ദ്രിയങ്ങൾ ദേവതകളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ജീവനെ വിട്ടുപോകുന്നു എന്നല്ല, ആ അനുഗ്രഹ ശക്തിയുടെ നിവൃത്തിയാണ് പറയുന്നത്. പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അനുഭവിക്കുന്നതിനുള്ള ഒരു അനുഗ്രഹം ഇല്ല, ആ ശക്തിയില്ല. ദേവത എന്ന് പറയുന്നത് ചൈതന്യ വിശേഷമാണ്, അത് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കാൻ കഴിയത്തില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ദേവതകൾ അനുഗ്രാഹക ശക്തികളായി ഇന്ദ്രിയങ്ങൾക്കൊപ്പം ഇല്ല, അതാണ്. അല്ലാതെ ഇന്ദ്രിയങ്ങൾ മടങ്ങി ദേവതകളിലേക്ക് പോകുന്നു എന്നല്ല. ഇന്ദ്രിയങ്ങളുണ്ട്, അത് ആ ജീവനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല ദേവതാ അനുഗ്രഹമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ദേവതാ അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ നിവൃത്തി, ഇതാണ് വിശേഷം. ഈ ജീവൻ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ദേവതാ അനുഗ്രഹം അത് പ്രവർത്തിക്കുന്നു. ഈ മരണകാലത്ത് ആ ദേവതകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന്. അത് വാഗാദി അധിഷ്ഠാത്രീനാം അജ്ഞാതി ദേവതാനാം, വാഗാദികളുടെ അധിഷ്ഠാന ദേവതകൾ, അധിഷ്ഠാത്രീ ദേവതകൾ എന്ന് പറയുന്ന അധിഷ്ഠാന ദേവതകൾ, വാഗാദ്യുപകാരണീനാം, അവ വാഗാദികൾക്ക് ഉപകരിക്കുന്നവയാണ്. ചില വിഷയങ്ങളെ അനുഭവിക്കുന്നതിന് നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. മരണകാലേ, മരണകാലത്തിൽ ഉപകാരനിവൃത്തി മാത്രം, ഉപകാരനിവൃത്തി, പിന്നീട് ഉപകരിക്കുന്നില്ല. ആ ചൈതന്യം ഉപകരിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങി, അല്ല ഇന്ദ്രിയങ്ങൾ അവിടെ ഇല്ലാതാകുന്നില്ല. അപേക്ഷ, അതിനെ മാത്രം അപേക്ഷിച്ചിട്ടാണ് വാഗാദിയോ അജ്ഞാദീൻ ഗച്ഛന്തി ഇതിപ്പറ്റി. വാഗാദി ഇന്ദ്രിയങ്ങൾ അജ്ഞാദി ദേവതകളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ദ്രിയങ്ങൾ മടങ്ങിപ്പോവുകയല്ല, ഇന്ദ്രിയങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉണ്ട്, ആ ജീവനോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷെ അവ ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല, അവർ നിസ്സഹായരായി പോകുന്നു. അവർക്ക് ശക്തി കൊടുത്തുകൊണ്ടിരുന്ന ആ ചൈതന്യം പിന്നീട് ശക്തി കൊടുക്കുന്നില്ല എന്നാണത് മനസ്സിലാക്കേണ്ടതെന്നാണ്. അടുത്ത് പ്രഥമേ അശ്രവണാതിരിചയെന്ന താവഹി ഉപപത്തേഹി സ്യാദേത, ശരി ഇത് അംഗീകരിക്കാം എന്നാണ്. അതും മനസ്സിലായി. ജീവന്റെ ഗതിയെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഒരു പുതിയ പ്രശ്നമാണ്, എന്താണോ കഥം പുനഃ പഞ്ചമ്യാം ആഹോതു ആപഹ പുരുഷവചസ്സോ ഭവന്തി ഇത്യേത് നിർദ്ധാരയിതും പര്യതേ. പക്ഷേ അഞ്ചാമത്തെ ആഹൂതിയിൽ ഈ ജലം തന്നെ പുരുഷനായിത്തീരുന്നു എന്ന് പറഞ്ഞത് അങ്ങോട്ട് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. അഞ്ച് ആഹൂതികളെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അഞ്ചാമത്തെ ആഹൂതി പുരുഷനായിത്തീരുന്നു. മാതാവിൻ്റെ ഗർഭത്തിൽ പുരുഷ ശരീരമായി മാറുന്നത് ആരംഭത്തിൽ തന്നെ, അസൂവാദൂതം എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് പറഞ്ഞ ശ്രദ്ധ ഈ തുടങ്ങുന്ന, അതാണ് ജലം. അതിൽ തുടങ്ങുന്ന ആഹൂതി, അങ്ങനെ ഓരോ ആഹൂതികളെ കുറിച്ച് പറയും. അതവസാനം സ്ത്രീയിൽ വരുമ്പോൾ അത് പുരുഷനായി തീരുന്നു. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ്. അത് മുമ്പ് പറഞ്ഞ കാര്യമാണ്. കഥമുന പഞ്ചമ്യാം ആഹൂതു ആഭവ പുരുഷോശു ഭവന്തി നിർദ്ധാരയിതും പരിതേയാൻ കഴിയുന്നില്ല. പാര, പാര എന്ന് പറയുന്ന ഒരു ധാതുണ്ട് സംസ്കൃതത്തിൽ, അതാണ് മലയാളത്തിലെ പാര. കഥം ഭാര്യയെ എങ്ങനെ കഴിയുമെന്നാണ് എന്ന് വെച്ചാൽ ഫലത്തിൽ കഴിയുന്നില്ല എന്ന് വരും. യവത നൈവ പ്രഥമേ അഗ്നു അപാം ശ്രവണമസ്തി. എന്തുകൊണ്ടതിന് കഴിയുന്നില്ല? കാരണം തുടക്കത്തിൽ പറയുന്നു ദുലോകത്തിൽ ആഹൂതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചന്തൂക്കി എടുത്ത് വായിച്ചു നോക്കും. നൈവ പ്രഥമേ അഗ്നോ അപാശ്രവണമാണ് അസ്ഥി, ജലമാണ്, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജലമാണ് ശരീരമായി മാറുന്നതെന്നാണ്. അഗ്നിഹോത്രത്തിൽ അർപ്പിക്കുന്ന, അഗ്നിയിൽ അർപ്പിക്കുന്ന ആ ജലം അത് ശരീരമായി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അഞ്ചാഹൂതികളെ കുറിച്ച് പറയുന്നിടത്ത് ജലം എങ്ങനെ ശരീരമായി മാറുന്നു, കാരണം ആദ്യം പറയുന്നിടത്ത് ജലത്തെക്കുറിച്ച് പറയുന്നില്ല എന്നാണ്. യഹോവ നൈവ പ്രഥമേ അഗ്നോ അപാം ശ്രവണം അസ്തി, ഒന്നാമത്തെ അഗ്നിയിലുള്ള ആഹൂതിയെ കുറിച്ച് പറയുന്നിടത്ത് ജലത്തെക്കുറിച്ച് പറയുന്നില്ല. യഹി ദ്ലോക പ്രഭൃതയ പഞ്ചാഗ്നേഹ പഞ്ചാനാം ആഹൂതീനാം ആധാരത്വേന അധീത. ദ്ലോകാദി അഞ്ച് അഗ്നികളെക്കുറിച്ചും അഞ്ച് ആഹൂതികളെക്കുറിച്ചും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അവിടെ തുടക്കത്തിൽ ദ്ലോകത്തിലെ ആഹൂതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജലത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ ദ്ലോക പ്രവൃത്തിയെ പഞ്ചാഗ്നേഹ, ദ്ലോകാദി പഞ്ച അഗ്നികൾ, പഞ്ചാനാം ആഹൂതീനാം ആധാരത്വേന അതീത, പഞ്ചാഹൂതികളുടെ ആധാരമായി പറഞ്ഞു. ആധാരം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഹോമം നടത്തുമ്പോൾ ആഹൂതി ഏതിലാണോ അർപ്പിക്കുന്നതാണ് ആധാരം. തേഷാം ച പ്രമുഖേ അസോവാവ ഗൗതമോ ലോകോ ഗൗതമാഗ്നി ഉപക്രമ്യ തസ്മിന്നേ തസ്മിന്നഗ്നോ ദേവാഹ ശ്രദ്ധാം ജുഹുതി ഇഥ ശ്രദ്ധ ഹൗമ്യദ്രവ്യത്വേന ആവേദിത. അവിടെ ചാന്തോകീയത്തിൽ തുടങ്ങുന്നത് ജൈവലി ഗൗതമന് ഉപദേശിക്കുമ്പോൾ പഞ്ചാഗ്നി വിദ്യ, പഞ്ചാഗ്നി ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അസുഭാവ ലോകോ ഗൗതമാഗ്നി, അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതാണ് വീണ്ടും അത് ആവർത്തിക്കാത്ത. അപ്പോൾ ഗൗതമ ഈ ദ്വലോകമാണ് അഗ്നി. അവിടെ എന്താണ് ശ്രദ്ധാം ജിഹ്വതി എന്ന് പറയുന്നത്? ശ്രദ്ധയാണ് അവിടെ അർപ്പിക്കുന്നത്. ജലത്തെക്കുറിച്ച് അവിടെ പറഞ്ഞില്ലെന്നാണ്. തസ്മിൻ ഏതസ്മിൻ അഗ്നോ ദേവ ശ്രദ്ധാം ജുഹുതി ശ്രദ്ധാ ഹൗമ്യദ്രവ്യത്വന ആവേദിത. അവിടെ ശ്രുതി ബോധിപ്പിച്ചത് ശ്രദ്ധയാണ് ഹൗമ്യദ്രവ്യമായി, ഹോമത്തിനുള്ള ദ്രവ്യമായി നിർദ്ദേശിച്ചത്. അത് ജലമല്ല എന്നാണ്. നാത്തനാപോ ഹൗമ്യദ്രവ്യതയാ ശ്രുത, അവിടെ ജലത്തെ ഹൗമ്യദ്രവ്യമായി അവിടെ പറഞ്ഞിട്ടില്ല. യതി നാമ പർജന്യാദിഷു ഉത്തരേഷു ചതുർഷു അഗ്നിഷു അഭാം ഹൗമദ്രവ്യത പരികല്പ്യത പരികല്പ്യത നാമ തേഷു ഹോതവ്യതയാ ഉപാത്താനാം സോമാദീന അംബഹുളത്വത്തെ പറയുന്നു. അടുത്ത് വരുന്ന ഭാഗങ്ങളിൽ പഞ്ചാഗ്നിവിദ്യയിൽ ആദ്യത്തെ അഗ്നിയും അവിടുത്തെ ഹോമദ്രവ്യവും വിട്ടുകഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് നാലഗ്നികൾ. ആ നാല് അഗ്നികളിലും നാല് ദ്രവ്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ജലത്തെ പറയുന്നുണ്ടെന്ന് സ്വീകരിക്കാം. കാരണം സോമവും മറ്റും ജലമയമാണ്, സോമം രസമാണ്, അത് ജലമാണ്. ബാക്കിയുള്ള സ്ഥലത്ത് പറയാം, പക്ഷെ തുടക്കത്തിൽ അത് പറയുന്നില്ല. ഇന്നത്തത്ര ആപോ ഹോമിദ്രവ്യതയാശ്രിതാഹ യതി നാമ പർജന്യാദിഷു ഉത്തരേഷു ചതുർഷു. പർജന്യാദി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ അപാം ഹോമ്യദ്രവ്യത പരികല്പ്യത, അവിടെ ജലത്തെ ഹോമദ്രവ്യമായി സ്വീകരിക്കാം. ഹോമസംബന്ധിയാണ് ഹൗമ്യം. അപ്പോൾ ആ ഹൗമ്യദ്രവ്യമായി ഹോമത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യം പരികല്പിത കൽപ്പിക്കാം, പരികല്പിത നാം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൽപ്പിച്ചോട്ടെ എന്നാണ്. പരികല്പിത പരികല്പിക്കുന്നു എങ്കിൽ പരികല്പിത നാമ പരികല്പിച്ചോട്ടെ. തേഷു ഹോതവ്യ തയ്യാ ഉപാത്താനാം സോമാദീനാം അബ്ബഹുളത്തു പോത്തി. അവിടെ പറഞ്ഞിരിക്കുന്ന സോമാതിരസങ്ങൾ, സോമാദിയിൽ തുടങ്ങി രേതസ് വരെയുള്ള പറയുന്ന ആ ദ്രവ്യങ്ങളിലെല്ലാം അബ്ബാഹുല്യം ഉണ്ട്, അത് ആയിക്കോട്ടെ എന്നാണ്. പ്രഥമേത്വ അഗ്നോഹുതാം ശ്രദ്ധാം പരിത്യജ്യ അശ്രുത ആപഹ പരികല്പന്റെ ഇതീ സാഹസമേത. പക്ഷെ തുടക്കത്തിൽ ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. ആ ശ്രദ്ധ എന്ന് പറയുന്നതിനെ വിട്ടിട്ട് അത് ജലമാണെന്ന് അവിടെ കൽപ്പിക്കുന്നത് സാഹസമാണ്. എന്നുവെച്ചാൽ ശ്രുതിയിൽ ഇല്ലാത്ത ഒരർത്ഥമാണ് സിദ്ധാന്തി പറയുന്നതെന്നാണ്. സിദ്ധാന്തി അതിനെ ശ്രദ്ധയെ ജലമായിട്ടാണ് വ്യാഖ്യാനിച്ചത്, അത് ശരിയല്ലെന്നാണ് പൂർവക്ഷി പറയുന്നത്. എന്നുവെച്ചാൽ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ വളരെ പരിശോധിച്ച് എന്താണ് അതിൻ്റെ താല്പര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച. ഇങ്ങനെയാണ് ശ്രുതിയുടെ അർത്ഥത്തെ നിർണയിക്കുന്നത്. പ്രഥമേത്വ അഗ്നോ ശ്രുതാം ശ്രദ്ധാം പരിത്യജ്യ. ആദ്യത്തെ ആഹൂതിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ശ്രുതാം ശ്രദ്ധാം, വ്യക്തമായി ശ്രുതി പറയുന്നത് ശ്രദ്ധയാണ്, ജലമല്ല. അതിനെ ഉപേക്ഷിച്ചിട്ട് ആപഹ പരികല്പ്യന്തേ, നിങ്ങൾ ജലമാണെന്ന് കൽപ്പിക്കുന്നു. സാഹസ ഏത്, അത് വെറും സാഹസം മാത്രമാണ്. സാഹസം എന്ന് വെച്ചാൽ വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നതിനാണ് സാഹസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വിചാരമില്ലാതെ നിങ്ങൾ പറയുന്നു, വേണ്ടത്ര വിചാരമില്ലാതെ നിങ്ങളുടെ സിദ്ധാന്തം അങ്ങ് പറയുകയാണ് ജലമാണെന്ന്, അത് ശരിയില്ലെന്നാണ്. ശ്രദ്ധാച നാമ പ്രത്യവിശേഷ പ്രസിദ്ധി സാമർഥ്യ. ശ്രദ്ധ എന്ന് പറയുന്ന ഒരു അന്ധകരണ വൃത്തിയാണ്, ആണ് പ്രത്യയം എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് ലോകത്ത് പ്രസിദ്ധമായിരിക്കുന്നത്. ശ്രദ്ധ അന്ധകരണ വൃത്തിയാണ്, അല്ലാതെ അത് ജലമല്ല. എന്നാൽ ശ്രദ്ധാച നാമ പ്രത്യവിശേഷ, ശ്രദ്ധ എന്ന് പറയുന്നത് പ്രത്യയമാണ്. പ്രസിദ്ധി സാമർഥ്യ പ്രസിദ്ധിയാണ്, ലോകത്തിൽ അങ്ങനെയാണ് പ്രസിദ്ധമായിരിക്കുന്നത്. തസ്മാത് അയുക്ത പഞ്ചമ്യം ആഹൂതു അപാം പുരുഷ ഭാവ. അതുകൊണ്ട് അഞ്ചാമത്തെ ആഹൂതിയിൽ അത് പുരുഷനായി തീരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് ഈ ആഹൂതികളാണ് ഒടുവിൽ ഈ ജീവന് ശരീരമായി മാറുന്നതെന്നാണ്. ഇവിടെ അർപ്പിക്കുന്ന ആഹൂതികൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ഈ അർപ്പിക്കുന്ന ആഹൂതികൾ അത് പഞ്ചഭൂതാത്മകമാണ്, അതുകൊണ്ട് അതിങ്ങനെ സഞ്ചരിച്ച് ഏതെങ്കിലും ലോകത്തിൽ പോയി അവിടുത്തെ വിജീവനോടൊപ്പം പോയി അവിടുത്തെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു വന്ന് ദുലോകത്തിൽ വന്ന് മേഘത്തിലൂടെ വൃഷ്ടിയിലൂടെ അന്നത്തിലൂടെ പുരുഷനിലൂടെ സ്ത്രീയിൽ പ്രവേശിച്ച് പുരുഷ ശരീരമായി തീരുന്നു എന്നാണ് അങ്ങനെ ഈ പറയുന്നത്. അതിന് തുടങ്ങുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്, പക്ഷെ ഇവിടെ തുടങ്ങുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. അതൊരു ഭൂതമല്ല, അല്ലെങ്കിൽ ബാക്കി പറയുന്നതെല്ലാം ശരിയാകുമെന്നാണ് ചോദിക്കുന്നത്. തത്രാപി പ്രഥമേ അഗ്നൗത ഏവ ആപഹ ശ്രദ്ധാ ശ്രദ്ധേന അഭിപ്രായം. തസ്മാത് അയുക്ത, അതുകൊണ്ട് ശരിയല്ല പഞ്ചമ്യാം ആഹൂതു അപാം പുരുഷഭാവം. അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം തന്നെ പുരുഷനായി തീരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇത് ചെയ്യുന്ന ഈശദോഷം, അത് ദോഷമില്ല സിദ്ധാന്തം ഇവിടെ നോല. യഥ തത്രാവി പ്രഥമേ അഗ്നുതാ ഏവ ആപഹ ശ്രദ്ധാശബ്ദേന അഭിപ്രായന്തേ. അവിടെ ശ്രുതിയിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജലമെന്നാണ്. പ്രശ്നം തീർന്നല്ലോ, അങ്ങനെ വ്യാഖ്യാനിക്കണം, മനസ്സിലാക്കണമെന്നാണ്. അത് വ്യാഖ്യാനിക്കുന്നു, വ്യാഖ്യാനം കേട്ടതിന് ശേഷം തീരുമാനിക്കുക എന്നുള്ളത്. ശ്രുതിയിൽ മിസ്റ്റിസിസം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ശ്രുതിയിൽ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഈ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെയും വ്യാഖ്യാനത്തിന് വഴങ്ങുന്ന ഒരു സാധനമാണ്. അതിനൊരാൾ നിഗൂഢാത്മകമായി വ്യാഖ്യാനിച്ചതുണ്ട്, ഇല്ലെങ്കിലില്ല. ഒരാൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ശ്രുതി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? വ്യാഖ്യാനത്തിലൂടെയാണ്. വ്യാഖ്യാനം എന്ന് വെച്ചാൽ ഒരാൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ശ്രുതി ശബ്ദാത്മകമാണ്. ശബ്ദം എന്ന് പറയുമ്പോൾ അതിനർത്ഥമുണ്ട്. അതെന്തർത്ഥത്തെ ഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു ആളിൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചാണ്. അതുകൊണ്ട് അതിൽ ഇന്നതുണ്ട് ഇല്ല ഇന്നതില്ല എന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റൂ, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ശ്രുതി ഇന്നതാണോ എന്നേ പറയാൻ കഴിയും. അതുകൊണ്ട് അത് ഇന്നതാണ് ഇന്നതല്ല എന്ന് അതിന് മുമ്പ് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബുദ്ധിക്കനുസരിച്ച് അത് ഇന്നതാണ് എന്ന് പറയാം. എല്ലാവരുടെ ബുദ്ധിക്കനുസരിച്ച് അതങ്ങനെ ആയിരിക്കണമെന്നില്ല. അതിൻ്റെ കൂടെ രണ്ട് അഭിപ്രായമുണ്ട്. പൂർവപക്ഷി പറയുന്നു ഇതിൻ്റെ താല്പര്യം ഇതാണ്, അതങ്ങനെ പൂർവപക്ഷിയുടെ അറിവിനനുസരിച്ച്. സിദ്ധാന്തി പറയുന്നു അതങ്ങനെയല്ല ഇങ്ങനെയാണ്. എന്തുകൊണ്ട്? സിദ്ധാന്തിയുടെ ബുദ്ധിക്കനുസരിച്ച്. ഇതെല്ലാം ആത്യന്തികമായി തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിലാണ്. അപ്പോൾ ആ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് പറയേണ്ടത് ശ്രുതി എന്നതാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ടാണ് വിചാരം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ താല്പര്യത്തെക്കുറിച്ചാണ്. അഭിപ്രായപ്പെടുന്നു. അപ്പം എങ്ങനെ എന്നുള്ളത് അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് തീരുമാനിക്കുകയാണ്. അത് ആർക്കും പറയാൻ പറ്റില്ല അവസാന വാക്ക് ഇതിങ്ങനെയാണ് എന്ന്. എന്തുകൊണ്ട്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഇന്നിരുന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. യഥാത്രാപി ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? അവിടെയും പ്രഥമേ അഗ്നൂത ഏവ ആപഹ ശ്രദ്ധാശബ്ദേന പ്രേന്ദേ. പ്രഥമേ അഗ്നൂ, ഈ ഒന്നാമത്തെ ദ്വിലോകമാകുന്ന അഗ്നിയെക്കുറിച്ച് പറയുന്നിടത്തും ഗൗതമന് ഉപദേശിച്ച് തുടങ്ങുന്ന ആ ഭാഗത്തും തായേവ ആപഹ, ആ ജലത്തെ തന്നെയാണ് ശ്രദ്ധാശബ്ദേന അഭിപ്രയന്തി, ശ്രദ്ധാശബ്ദം കൊണ്ട് അഭിപ്രായപ്പെടുന്നത്. അതെന്നുവെച്ചാൽ ശ്രദ്ധാശബ്ദം കൊണ്ട് പറയുന്നത് ജലത്തെ തന്നെ. കുത്തഹ, എന്തുകൊണ്ട്? അതെങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത് അന്ധകരണ വൃത്തിയാണ്. അത് ജലം എന്നുള്ള അർത്ഥം നിങ്ങൾ എങ്ങനെ എടുത്തു ആണ് ചോദിക്കുന്നത്. ഉപ്പത്തേഹെ ഉപപത്തി യുക്തി അനുസരിച്ച് ആണ് പറഞ്ഞത്. യുക്തി എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? മനുഷ്യന്റെ ബുദ്ധിയിലാണ്. അപ്പം അത് ഉപയോഗിക്കണം. ഉപപത്തി അതാണ്. യുക്തി എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ വിപുലമായ അർത്ഥത്തിലാണ്. എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ ശബ്ദം നിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. മറ്റ് ശ്രുതികൾ ഇതെല്ലാം എല്ലാം കൂടെയുള്ള വിചാരം അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ശ്രുതി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യകാരൻ പറയുന്നത് ശ്രദ്ധ വൈ ആപഹ. ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം തന്നെയാണ്. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് വേണം? ലോകത്തിൽ അത് രൂഢമായിരിക്കുന്നത് അന്ധകരണ വൃത്തി വിശേഷം എന്നുള്ളതാണെങ്കിലും ശ്രുതിക്ക് അതൊന്നും ബാധകമല്ല. ശ്രുതി അതിനുവേണ്ടി മറ്റൊരു ശബ്ദം പ്രയോഗിച്ചു, ജലമെന്നുള്ളതിന് ആപഹ ശ്രദ്ധാവൈ ആപഹ എന്ന് പറഞ്ഞു. പിന്നെ ഇനി അതിനെന്തിനാ വിവാദം? ലോകത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. യമം ഹി ആദി മധ്യ അവസാന സംഗാനാ അനാകുലമേത ഏകവാക്യം ഉപദ്ധ്യത. അപ്പോൾ ഈ ഉപാസനാ പ്രകടനത്തിൽ ആദിയിൽ മധ്യത്തിൽ അവസാനം എല്ലാം സംഗാന സമ്യക്കായി പറയുന്നു. അങ്ങനെ പറയുന്നുകൊണ്ട് മനസ്സിലാക്കാം ഇവിടെയെല്ലാം ഒരു കാര്യത്തെയാണ് പറയുന്നത്, ജലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏത് ശബ്ദം ഉപയോഗിച്ചാലും ശരി, ആദിയിലും മധ്യത്തിലും അവസാനവും ഒരേ പദാർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് ശബ്ദം ഉപയോഗിച്ചാലും അതിനെ തന്നെ പറയുന്നു, ശബ്ദം മാറിയുന്നുണ്ട്. ഏവം ഹി അപ്രകാരം തന്നെയാണ് എന്നുവെച്ചാൽ ജലത്തെക്കുറിച്ച് തന്നെയാണ് ആദി മധ്യ അവസാന സംഗാനാർ, ആദിയിലും മധ്യത്തിലും അവസാനത്തിലും പറയുന്നത്. അനാകുലം ഏകവാക്യം, ഏകവാക്യത്വം, ഏക അർത്ഥത്തെയാണ് പറയുന്നു എന്നുള്ള കാര്യം അനാകുലം ദോഷരഹിതമാണ്. ഉപപദ്യതയെ അത് യുക്തമായിരിക്കുന്നു. ഏകവാക്യം അനാകുലം ഉപപദ്യതയെ. ഏകവാക്യം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥത്തെ തന്നെ ഈ ശബ്ദങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഏകവാക്യത്വം. അതിന് ദോഷമൊന്നുമില്ല. ഇതരഥാ പുന പഞ്ചമ്യാം ആഹൂതു അപാം പുരുഷവചസ്തു പ്രകാരേ പൃഷ്ഠേ പ്രതിവചനാവസരേ പ്രഥമാഹൂതി സ്ഥാനേ അനപോ ഹൗമ്യദ്രവ്യം ശ്രദ്ധാം നാമ അവതാരേ തതോ അന്യഥാ പ്രശ്നോ അന്യഥാ പ്രവചനം ഇത്യേകവാക്യത ന സ്യാത്. പറയുന്നിവിടെ ചോദ്യവും സമാധാനവും തമ്മിൽ പൊരുത്തം വേണം, അതാണ് ഏകവാക്യത്വം എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയണം. അവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ്, നിനക്കറിയാമോ അഞ്ചാമത്തെ ആഹൂതിയിൽ എങ്ങനെയാണ് ആപഹ പുരുഷവചസ്സോ ഭവതി എന്നാണ്, ജലം എങ്ങനെ പുരുഷനായി തീരുന്നു എന്നാണ്. അപ്പൊ ആഹൂതികളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം എങ്ങനെ പുരുഷനാകുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ് ഓരോ ആഹൂതിയിലും ജലമാണുള്ളതെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം എങ്ങനെയായിത്തീരുന്നു എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാം ആഹൂതിയിൽ ജലമാണ് ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണെന്നാണ്. ഒന്നാമത്തെ ആഹൂതിയിലും ജലം തന്നെയാണ്. അവിടെ ജലമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ശ്രദ്ധയെന്നാണല്ലോ പറഞ്ഞത്, അത് തന്നെയാണ് ജലം എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ പഞ്ചമ്യാം ആഹൂതിയിൽ ജലം എന്നുള്ള ആ ചോദ്യം അത് യോജിക്കത്തില്ലെന്നാണ്. ഇതരഥാ പുനഃ പഞ്ചമ്യാം ആഹൂതോ അപാം പുരുഷവചസ്തു പ്രകാരേ പൃഷ്ഠേ. അഞ്ചാമത്തെ ആഹൂതിയിൽ പഞ്ചമ്യ ആഹൂതിയിൽ അപാം പുരുഷവചസ്തും അരുഷൻ ജലമാണ് പുരുഷനായിത്തീരുന്നത് എന്നുള്ള പ്രകാരേ പൃഷ്ഠുള്ള എന്നുള്ള വിശേഷതയെ ചോദിക്കുമ്പോൾ എന്നുവെച്ചാൽ ജൈവതി ഗൗതമനോട് ചോദിക്കുമ്പോൾ പ്രതിവചനാവസരം അത് കഴിഞ്ഞ് ആ ചോദ്യത്തിന് വിശദീകരണമായി സമാധാനം സ്വയം പറയുമ്പോൾ പ്രഥമാഹൂതിസ്ഥാനേ അനപോ ഹൗമ്യദ്രവ്യം ശ്രദ്ധാം നാമ. ഒന്നാമത്തെ അഹൂതിയിൽ ജലമല്ലാതെ ശ്രദ്ധയെ ഹോമദ്രവ്യമായിട്ടാണ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്നാണ്. പ്രഥമാഹൂതിസ്ഥാനേ ഒന്നാമത്തെ ആഹൂതിസ്ഥാനത്തിൽ യദ്യ അനപോ, അനപ എന്ന് പറഞ്ഞാൽ ജലഭിന്നമായ ഒന്നിന് ഹോമ്യദ്രവ്യം ഹോമദ്രവ്യമായി ശ്രദ്ധാം ശ്രദ്ധയെ അന്ധകരണവൃത്തിയെ ശ്രദ്ധാനാമ ശ്രദ്ധ എന്ന ഒന്നിനെ അവതാരെ അതിനെയാണ് അവതരിപ്പിച്ചിരുന്നു എങ്കിൽ അങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നു എങ്കിൽ തത്തോ അന്യഥാ പ്രശ്നോ അന്യഥാ പ്രതീക്ഷ. അങ്ങനെ ആയിരുന്നെങ്കിൽ ചോദ്യം വേറെ ആയിരുന്നതിന് സമാധാനം വേറെ ആയിരുന്നതിന്. എന്നുവെച്ചാൽ അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം എന്ന് ചോദിക്കാൻ കഴിയത്തില്ല. മറുപടി പറയുമ്പോഴും അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം എന്ന് മറുപടിയും പറയാൻ കഴിയത്തില്ല. തതോ അന്യഥാ പ്രശ്നോ, ചോദ്യം വേറെ തരത്തിലായിരുന്നതിന് അന്യഥാ പ്രതിവചനം, മറുപടി മറ്റു തരത്തിലായതിന് ഇതി ഏകവാക്യത ന സ്യാത്. ആ വാക്യത്തിൽ ഏക താല്പര്യം എന്ന് പറയുന്നൊന്നും വരത്തില്ല, ആശങ്കയാണ്, അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതിൽ ഏകവാക്യത്വമുണ്ട്. ചോദ്യവും ഒന്നിനെ സംബന്ധിച്ചാണ്, സമാധാനം ഒന്നിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നതിന് ജലം എന്ന് തന്നെ അർത്ഥമെടുക്കണം. ഇതിത് പഞ്ചമ്യ അഹോതു ആഭവ പുരുഷവാചിതു ഭവന്തി ഇതിച്ച ഉപസംഹരൻ ഏത് ദൈവ ദർശയി. പക്ഷെ ഇവിടെ അവസാനം ഗൗതമനോട് ഇത് വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്തും അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം എന്നിങ്ങനെ പറയുന്നത് കൊണ്ട് ജലം തന്നെയാണ് ആദ്യത്തെ ആഹൂതികളിലും പരാമർശിക്കുന്നത് എന്ന് സ്പഷ്ടമാണെന്നാണ്. ഇതിത് പഞ്ചമ്യാഹൂതൗ ആപഹ പുരുഷവചസോ ഭവന്തി, അഞ്ചാമത്തെ ആഹൂതിയിൽ ജലമാണ് പുരുഷനാകുന്നത്. ഇതിച്ച ഉപസംഹരൻ എന്നാണ് ഇവിടെ ജൈവലി ഉപസംഹരിക്കുന്നത്. ഏത് ദൈവദർശേരി, ഇതും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ആദ്യത്തെ ആഹൂതിയും ജലം തന്നെയാണ്. ഇതാണ് യുക്തി. ഉപപത്തേഹേ എന്ന് പറയുന്ന യുക്തി ഇതാണ്. സ്വാമി, അന്യഥാ പ്രശ്നോ അന്യഥാ പ്രതിവചനം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ നിന്ന് ഭിന്നമായ ഉത്തരം അർത്ഥമുള്ളത്? അന്യഥാ പ്രശ്നോ അന്യഥാ പ്രതിവചനം. പ്രശ്നം അന്യഥാന്ന് വെച്ചാൽ അന്യപ്രകാരത്തിലായിരിക്കും പ്രശ്നം. ചോദ്യവും വേറെ ആകുമായിരുന്നു. ചോദ്യവും വേറെ ആയിരുന്നു, സമാധാനവും വേറെ ആകുമായിരുന്നു. അല്ലാണ്ട് രണ്ടും തമ്മിൽ പൊരുത്തില്ല എന്ന് മാത്രമല്ല, ചോദ്യത്തിനനുസരിച്ചല്ല ഉത്തരം മാത്രമല്ല, ചോദ്യവും വേറെ ആയനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പഞ്ചമ്യാം ആഹൂതു ജലം, അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അത് തന്നെ വിശദീകരിക്കുന്നിടത്തും അതേ തന്നെ വാക്യം തന്നെ പറയുന്നു, ആവർത്തിക്കുന്നു. പഞ്ചമ്യാഹൂതു ആപഹ പുരുഷവചസ്സോ ഭവതി എന്ന് പറയുന്ന ഈ ചോദ്യം തുടക്കത്തിൽ ഗൗതമന്റെ മകനോട് ജൈവലി ചോദിക്കുന്ന ഈ ചോദ്യം ഈ വാക്യം തന്നെയാണ്. അവസാനം ഇതൊക്കെ വിശദീകരിച്ചിട്ട് സമാധാനം ഗൗതമനോട് പറയുമ്പോൾ ഈ വാക്യം പറയുന്നു. ഇങ്ങനെ ചോദ്യവും വരത്തില്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് അഞ്ചാമത്തെ ആഹൂതിയിൽ ജലം പുരുഷനായിത്തീരുന്നതെന്ന് അതേ വാക്യം ആവർത്തിക്കുന്നു. രണ്ടിടത്തും ഒരു വാക്യം തന്നെ, അതാണ് ഏകവാക്യത എന്ന് പറയുന്നത്. രണ്ടിനെയും താല്പര്യം ഒന്നാവണം. അപ്പൊ ചോദ്യം വേറെ സമാധാനത്തിലും ഇങ്ങനെ ആയിരിക്കില്ല പറയുന്നതെന്നാണ്. ശ്രദ്ധാകാര്യം സോമ വൃഷ്ടിയാദി സ്തൂലി ഭവത് അബഹുളം ലക്ഷ്യത്തെ പറയുന്നു. ശ്രദ്ധാകാര്യമാണ് സോമം വൃഷ്ടി തുടങ്ങിയ കാര്യങ്ങൾ. അതെല്ലാം ഇവിടെ പഞ്ചാഗ്നി വിദ്യയിൽ നിർദ്ദേശിക്കുന്ന ഹവിസുകളാണ്. ശ്രദ്ധയും വൃഷ്ടിയും എന്താ, സോമവും വൃഷ്ടിയും എന്താ, ഇതെല്ലാം എന്താണ് സ്ഥൂലമായി ഇതെല്ലാം. ഇതിലെല്ലാം ജലമാണ് കൂടുതലുള്ളത്. സോമത്തിൽ എന്താ ഉള്ളത്? ജലം. വൃഷ്ടിയിലെന്താ ഉള്ളത്? ജലം. ഇതെല്ലാം ശ്രദ്ധാകാര്യവുമാണ്. കാരണം പറഞ്ഞു ഇത് ശ്രദ്ധാഹേതുകമാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ ഇതിലെല്ലാം മനുഷ്യൻ തയ്യാറാകട്ടുള്ളൂ. ശ്രദ്ധയില്ലെങ്കിൽ ആരതിനൊക്കെ പോകുന്നു? ഉപാസനയാലും ശരി, നിത്യ അഗ്നി ഹോത്രമായാലും ശരി, അത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിശ്രദ്ധയുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം പറയുന്നത് ശ്രദ്ധാകാര്യമാണ്. എന്നുവെച്ചാൽ ശ്രദ്ധാക്യഹ പ്രത്യോ മനസ്സോ ജീവശിവ ധർമ്മസൻ ധർമ്മിണോ നിഷ്കൃഷ്യ ഹോമായ ഉപാദാതം ശക്യതേ പറയുന്നു. ശ്രദ്ധ എന്ന് പറയുന്നത് അതിനെ മാനസിക വൃത്തി അങ്ങനെ കാരണരൂപം ഹി കാര്യം ഭവതി സാജ ശ്രദ്ധയാ ആപ്തി യുക്തി. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞ എന്താണ്? ശ്രദ്ധാകാര്യ സോമവൃഷ്ടിയാദി സ്ഥൂലീഭവത് അബഹുളം ലക്ഷ്യത്തെ അപ്പോ സോമവൃഷ്ടിയാദികളെല്ലാം ജല ആധിക്യമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എന്താണ് ശ്രദ്ധ എന്ന് പറയുന്നത്, ജലമാണെന്നുള്ളതിന് യുക്തിയും അതാണ്. കാരണരൂപം ഈ കാര്യം പോതി, കാരണത്തിനനുസരിച്ചാണ് കാര്യം വരുന്നത്. കാരണം എങ്ങനെയോ അതുപോലെ ആയിരിക്കും കാര്യവും. അപ്പോ ശ്രദ്ധ എന്ന് പറയുന്നതും ജലം തന്നെയാണ്. അതുകൊണ്ടാണ് തുടർന്ന് നിർദ്ദേശിക്കുന്നതും എല്ലാം ജലമയമായ ദ്രവ്യങ്ങളെ കാണിക്കുന്നു. അഞ്ചാഹൂതികളും ജലമയമായ ദ്രവ്യങ്ങളാണ്. അപ്പോ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ശ്രദ്ധയാണ്, ഈ കർമ്മത്തിനും ഉപാസനയ്ക്കും. അതുകൊണ്ട് ശ്രദ്ധ ഹേതുകമാണ് ഈ പ്രവൃത്തികളെല്ലാം. കാര്യങ്ങളെല്ലാം ജലമയമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ജലം എന്ന് പറയുന്നതിന് പകരം ശ്രദ്ധാശബ്ദത്തെ ഉപയോഗിച്ചു. അതിനൊരു യുക്തി പറയുകയാണ്. ആപ്തോന്ന് വെച്ചാൽ ജലം, ആപ്തം അല്ല ജലം, ജലം അപ് ശബ്ദത്തിൽ നിന്ന് തൊപ്പുറത്തെയും വന്നു കഴിഞ്ഞാൽ അപ്തും എന്ന് വരും. അപ്ശബ്ദം വ്യാകരണം പഠിച്ചവർ പഠിച്ചിട്ടുണ്ട്, അപ്ശബ്ദം. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ആപഹ അപഹ തുടങ്ങിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. ഇന്ന് തൊപ്പുറത്തെയും വന്ന് അപ്തം എന്ന് പറയും ഭാവാർത്ഥത്തിൽ. അപാം അപ്സു, അപാം ഭാവ, അപാം ധർമ്മ എന്നെല്ലാം വരും. സ്തസ്യ ഭാവത്വത്തുള്ളു അപ്തോ എന്ന് പറയുന്നതാണ് ശ്രദ്ധ. അപ്പാണ് ശ്രദ്ധയാ, ശ്രദ്ധായ അപ്തം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ജലമാണെന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധയിൽ അപ്തമുണ്ട് എന്ന് വെച്ചാൽ ശ്രദ്ധ ആപ്പാണ്. മലയാളത്തിലെ ആപ്പല്ല, സംസ്കൃതത്തിലെ ആപ്പ്. ശ്രദ്ധയിൽ അപ്തമുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ജലമാണ് എന്നർത്ഥം. ശ്രദ്ധായാഹ അപ്തം, ശ്രദ്ധയിൽ എന്തുണ്ട് അപ്തം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ജലമാണ്. ശ്രദ്ധ ജലമാണ് എന്ന് പറയുന്നതിനാ അങ്ങനെ പറയും. അത്തരം പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധായാഹ അപ്തം എന്ന് വെച്ചാൽ ശ്രദ്ധ ആപഹ എന്നാണ് എൻ്റെ അർത്ഥം. ഘടസ്യ എന്താണ് ഘടത്വം എന്ന് പറയും, എന്ന് പറയുന്ന പോലെ പോലെയാണ് ഇവിടെ പറയുന്നത്. അവിടെ അത് ഘടം തന്നെയാണ്, ഘടസ്യ ഘടത്വം. അല്ലെങ്കിൽ പറയും ഘടസ്യ മൃത്വം എന്ന് പറയുന്നു. ഘടസ്യ മൃത്വം എന്ന് പറഞ്ഞാൽ ഘടം മൃത്താണ് എന്ന് പറയുന്നതിന് വേണ്ടി ഇങ്ങനെ പറയുന്നു. ഘടസ്യ മൃത്വം എന്ന് പറഞ്ഞാൽ ഘടം മൃത്താണ്. സാധാരണ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ശ്രദ്ധായാഹ ഏത് ഭക്തിയാണ്? ഷഷ്ടിയാണ്, സപ്തമി അല്ല. സപ്തമി എങ്ങനെ പറയും? ശ്രദ്ധായാം എന്ന് പറയും. സാജ ശ്രദ്ധായ ആപ്തി ആപ്തി ശ്രദ്ധ ഉണ്ടെന്നുള്ളതിന് അതാണ് യുക്തി. ഇതാണ് ഈ കർമ്മത്തിലുള്ള ഹേതുവായിരിക്കുന്ന ശ്രദ്ധയാണ്. ശ്രദ്ധയുള്ളവനാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധയുടെ കാരണമായിട്ടെടുത്തിരിക്കുന്നു. കർണാനുരൂപം ഈ കാര്യം ബോധി എന്നുവെച്ച ശ്രദ്ധാക്കിയ ശ്രദ്ധ എന്ന് പറയുന്നുണ്ട്. അന്ധകരണ വൃത്തിയും നടക്കാൻ പറ്റില്ല. ശ്രദ്ധാക്കിയ പ്രത്യോ മനസ്സ, മനസ്സിന്റെ വൃത്തി ശ്രദ്ധ എന്ന് സാധാരണ ലോകവ്യവഹാരത്തിൽ പറയുന്ന ആ അവനാ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവനാണ്. ആ അർത്ഥം എടുക്കാൻ കഴിയത്തില്ല. ജീവസ്യവ ധർമ്മ, ജീവന്റെ ധർമ്മമാണത്. അന്ധകരണ വൃത്തിയാണ് ജീവന്റെ ധർമ്മമാണ്. ധർമ്മിണ നിഷ്കർഷ്യ ഹോമായ ഉപാധ, അതിനെ ജീവന്റെ ധർമ്മമായിരിക്കുന്നത് അന്ധകരണത്തിന്റെ വൃത്തിവിശേഷം അല്ലെങ്കിൽ വൃത്തിഭേദം എന്ന് പറയുന്ന ശ്രദ്ധയെ അവിടെ നിന്ന് വലിച്ചെടുത്ത് ഹോമദ്രവ്യമായി അഗ്നിയിൽ അർപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ ശ്രദ്ധയെ ആഹൂതിയായി അഗ്നിയിൽ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നു. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് മൂർത്തമായ ഒരു ദ്രവ്യമാണെങ്കിലേ അത് നടക്കത്തുള്ളൂ. അല്ലാതെ അതിനെ അന്ധക്കരണത്തിന്റെ വൃത്തി എന്നെടുത്തു കഴിഞ്ഞാൽ അതിനാർക്കെങ്കിലും മനസ്സിൽ നിന്ന് പറിച്ചെടുത്ത് ഹോമദ്രവ്യമായി അഗ്നിയിൽ അർപ്പിക്കാൻ കഴിയുമോ? സാധ്യമായ കാര്യമല്ല. അതിന്റെ യുക്തിയെ പറയുകയാണ്. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് ജലമെന്ന് തന്നെ എടുക്കണം. ശ്രദ്ധാക്യ പ്രത്യയോ മനസ്സോ ജീവശിവ ധർമ്മ. ശ്രദ്ധ എന്ന് പറയുന്ന പ്രത്യയം മനസ്സിന്റെ ധർമ്മം, ജീവന്റെ ധർമ്മമാണത്, മനസ്സിന്റെ വികാരമാണത്. ധർമ്മിണോ നിഷ്കൃഷ്യ, ജീവനിൽ നിന്നും അതിനെ പറിച്ചെടുത്ത് ഹോമായ ഉപാദാനം, ഹോമത്തിന് ഉപയോഗിക്കാൻ നശക്കിയതേ. പിന്നെ ഹോമത്തിൽ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, ഒരു ദ്രവ്യത്തെ എടുത്ത് ആ അഗ്നിയിലേക്ക് അർപ്പിക്കുന്നതാണ് ഹോമം എന്ന് പറയും. ശ്രദ്ധയെ സംബന്ധിച്ച് സാധ്യമല്ല. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് കൊണ്ട് ഒരു ദ്രവ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ദ്രവ്യം അതിനുദാഹരണം പറയുന്നു. പശുവാദിഭീവ ഹൃദയാദീൻ. ഹോമദ്രവ്യം എന്ന് പറയുന്നത് ഹോമം വൈദികന്മാർക്കറിയാം. അവരെന്ത് ചെയ്യുന്നു? പശുവാദികളിൽ നിന്ന് അതിൻ്റെ ഹൃദയത്തെ പറിച്ചെടുത്ത് അഗ്നിയിലേക്ക് അർപ്പിക്കുക ചെയ്യുന്നു. അതിനെ മുറിച്ച് ഹൃദയാദി അവയവങ്ങളെ പുറത്തെടുത്ത് ഹൃത്തിക്കുകൾ അഗ്നിയിലേക്ക് അതിനെ ഹവിസായി അർപ്പിക്കുക ചെയ്യുന്നു. ഇതുപോലെ മനസ്സിൻ്റെ ഭാഗമായിരിക്കുന്ന ശ്രദ്ധയെ എടുത്ത് ആർക്കെങ്കിലും അഗ്നിയിൽ ഹോമദ്രവ്യമായി അർപ്പിക്കാൻ കഴിയും? കഴിയത്തില്ല. മറ്റ് പ്രായോഗികമായി അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ജീവിയുടെ ഹൃദയത്തെ അറുത്തെടുത്ത് അതിനെ അഗ്നിയിലേക്ക് ഹോമദ്രവ്യമായി അർപ്പിക്കുക. അത് പറഞ്ഞാൽ വൈദികർക്ക് മനസ്സിലാവും അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഒരു പ്രാണിയെ ഹിംസിച്ച് അതിൻ്റെ അവയവത്തെ എടുത്ത് അഗ്നിയിൽ ഹവിസായി അർപ്പിക്കുക എന്ന് പറയുന്നു. അതാണ് ഹോമം. ഹോമത്തിനായി സ്വീകരിക്കുന്നു, ഉപാധിയത എന്ന് വെച്ചാൽ സ്വീകരിക്കുന്നു. അപ്പൊ അതുപോലെ ഹോമത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരു ജീവിയുടെ അവയവത്തെ എടുത്ത് അർപ്പിക്കുന്നത്, അതുപോലെ ജീവന്റെ ധർമ്മമായിരിക്കുന്ന അമൂർത്തമായ ശ്രദ്ധയെ അർപ്പിക്കാൻ കഴിയത്തില്ല. എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്ന മൂർത്തമായ ഒരു വസ്തുവാണ് ജലം. അല്ലാതെ മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന അന്ധകരണത്തിന്റെ വൃത്തിയല്ല എന്നാണ്. ഇത് വേദങ്ങളിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറവ പശു അല്ല, മൃഗം എന്നുള്ള അർത്ഥത്തിലാണ് പശു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആടാണ് പ്രധാനമായിട്ടും. അതാകുമ്പോൾ കുത്തിയും ഇടിക്കുകയൊന്നുമില്ലല്ലോ, സാധമൃഗം തന്നെ. അപ്പോൾ അടുത്തേക്ക് ഇത് കശാപ്പ് ചെയ്യുന്നതിന് സൗകര്യമുള്ള ഒരു ജീവിയാണ് ആട്, വലിയ ശല്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൃദയം പോലെയുള്ള ഭാഗങ്ങളെടുത്ത് അർപ്പിക്കുക എന്ന് പറയുന്ന ഇത് പഴയകാലത്ത് ഇങ്ങനെ യാഗത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഭാഷ്യകാരനും അതിനെ അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് വേദവിരുദ്ധമായ കാര്യമല്ല. വേദത്തെ വ്യാഖ്യാനിക്കുന്ന പലരും പറയും അങ്ങനെ വേദത്തിനൊരു ചടങ്ങേ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരിക്കലും ചെയ്തിരുന്നില്ല. സത്യാനന്ദ സരസ്വതി അല്ല, നമ്മുടെ നാട്ടുകാരൻ ദയാനന്ദ സരസ്വതി, അദ്ദേഹമാണ് വേദത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചത്. എന്നുവെച്ചാൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നതാണ് ശങ്കരാചാര്യർ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അതിന് എത്രയും മുമ്പ് ആണ് യാഗം നടന്നിരുന്നത്? ബുദ്ധനും മുമ്പ്. ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ വളരെ പ്രചാരത്തിലുണ്ടായത്. എന്നുവെച്ചാൽ 2500 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്ന് യാഗം വളരെ പ്രചാരത്തിലിരുന്നു, അന്ന് ചെയ്തിരുന്ന കാര്യമാണ്. അത് 1000 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ശങ്കരാചാര്യരും അത് അംഗീകരിച്ചിരിക്കുന്നു. വൈദികന്മാരിങ്ങനെ ചെയ്തു. എന്നാൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ദയാനന്ദ സരസ്വതിക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒന്നും വേദത്തിലേ ഇല്ലാന്ന്. പിന്നെ ഈ 1000 വർഷം മുമ്പ് ശങ്കരാചാര്യം എങ്ങനെ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതിന് സമാനം പറയേണ്ടി വരും. ഇനി എന്തിനു 2500 വർഷം ഇരുന്ന ബുദ്ധൻ എന്തിനാ നിഷേധിച്ചു? ബുദ്ധൻ വേദത്തെ നിഷേധിച്ചത് തന്നെ കാരണം ഇതുകൊണ്ടാണ്, പ്രധാന കാരണം. അതായത് യാഗത്തിൽ ഹിംസ പാപമാണ്, മാ ഹിംസ്യാത് സർവഭൂതാനി, വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞിട്ട് ഈ ആട്ടിനെയൊക്കെ വെട്ടി അതിൻ്റെ ഹൃദയം എടുത്ത് ഹോമിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ഹിംസ, നിഷിദ്ധമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് പാപത്തിന് കാരണമാണ്. അപ്പോൾ വൈദികമായ ഹിംസ പാപം ഉണ്ടാക്കത്തില്ലേ എന്ന് ചോദ്യം വരും. അതിന് അന്ന് വൈദികന്മാർ സമാധാനം പറഞ്ഞത് വൈദികമായ ഹിംസ പാപമല്ല, എന്തുകൊണ്ട്? വിധിച്ചിരിക്കുന്നു. എവിടെ വിധിച്ചു? വേദത്തിൽ. വിധിച്ചാൽ എന്തുകൊണ്ട് പാപമല്ല? അത് പ്രാമാണികമാണ്, വേദം പ്രമാണമാണ്. അപ്പം വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നതുകൊണ്ട്, സ്വതപ്രമാണമായി സ്വീകരിക്കുന്നതുകൊണ്ട് വേദത്തിൽ വിധിക്കുന്ന ഹിംസ പാപമല്ല. അതുകൊണ്ട് യാഗത്തിൽ ആട്ടിനെയെല്ലാം ആർത്ത് ഹോമിക്കുന്നതിൽ പാപമില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഈ മിണ്ടാപ്രാണികളെയെല്ലാം വെട്ടി കൊല്ലാൻ തുടങ്ങി വൈദികന്മാർ. അപ്പോൾ ഇതിനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വേദത്തിൽ പറഞ്ഞിട്ടും കൊല്ലുന്നു. കൊല്ലരുതെന്ന് വേദത്തിൽ പറഞ്ഞിട്ടും വേദപ്രമാണത്തെ ആശ്രയിച്ച് തന്നെ കൊല്ലുന്നു. അപ്പോൾ പിന്നെ ഇത് കൊല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരേ ഒരു വഴിയുള്ളൂ, വേദത്തെ തന്നെ നിഷേധിക്കുക. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് വേദത്തെ ബുദ്ധൻ നിഷേധിച്ചത്. അതുകൊണ്ടാണ് വൈദികന്മാരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത് ബുദ്ധൻ, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ ബുദ്ധൻ വേദത്തെ നിഷേധിച്ചപ്പോൾ ഹിംസയെ നിഷേധിക്കാൻ വരെ മാർഗമില്ല. വേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹിംസയെ നിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം ഹിംസയ്ക്ക് പ്രമാണമായി വൈദികന്മാർ അവരങ്ങനെ വേദത്തെ വ്യാഖ്യാനിക്കുന്നു, വേദത്തെയാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹിംസയെ നിഷേധിക്കാൻ പറ്റും? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു വേദത്തെ തന്നെ നിഷേധിച്ചു. ഹിംസയെ നിഷേധിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വൈദികന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ബുദ്ധൻ വേദത്തെ നിഷേധിച്ചു. ബുദ്ധൻ വേദത്തെ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വൈദികന്മാർ, അന്നത്തെ വളരെയധികം പേര് ബുദ്ധന്റെ പിറകെ പോയി. അവർ ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതത്തിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ പലരും വൈദിക ബ്രാഹ്മണരായിരുന്നു. അന്നവരൊക്കെ അത് മനസ്സിലായി ബുദ്ധന്റെ സ്വാധീനം കൊണ്ട്. പക്ഷെ പിൽക്കാലത്ത് അതിൻ്റെ പേരിൽ ബുദ്ധനെ ബഹിഷ്കരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ശൂദ്രന്മാരും ചേർന്നു അതിനെ സഹായിക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണ്. അതെന്താ കാരണം അഹിംസയെ നിഷേധിച്ചു എന്നുള്ള ഒറ്റ കാരണം. അത് ഹിംസ കൊണ്ട് പുറത്തു മുട്ടിയിട്ടാ ബുദ്ധനത് ചെയ്തത്. അപ്പോ അഹിംസയെ നിഷേധിച്ചവന് അഹിംസാവാദിയെ പിന്നീട് ഹിംസിച്ചു എന്നുള്ളതാണ് ഭാരതം ചെയ്ത ഏറ്റവും വലിയ ദോഷം. അതിന് വൈദികന്മാരും ശൂദ്രന്മാരും രണ്ടു കൂട്ടരും അതിന് ഉത്തരവാദികളാണ്. ബുദ്ധനെ ഹിംസിച്ചത് അതാണ് ഭാരതത്തിന്റെ നാശത്തിന് കാരണമായി തീർന്നു. മറിച്ച് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്, അത് കഥ അറിയാതെ ആട്ടം കാണുന്നവരാണ്.